അനുസ്മൃതി ശബ്ദ വിധിഭ്യ തഥാഹി പുനഃ പ്രതിന്യായം പ്രതിയോ ന്യാദ്രുപതി ബുദ്ധാന്തായൈവ സർവ പ്രജാഹരഹർ ഗച്ഛന്തേദം ബ്രഹ്മലോകം ന വിന്ദന്തി തേ ഇഹ വ്യാഘ്രോ വാ സിംഹോ വാ വൃക്കോ വാ വരാഹോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ മശകോ വാ യത് യത് ഭവന്തി തദാ ഭവന്തി നിത്യവുമാദേ ശബ്ദ സ്വാപ പ്രബോധാധികാരി പഠിത നാമാന്ത ആത്മാന്തരോത്ഥാനേ സാമഞ്ജസ്യം ഈയുഹു. ഇവിടെ സസമ്പത്തിയെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞു. സുഷുപ്തിയിൽ സത്തിനോട് ഏകീഭവിക്കുന്നു. അങ്ങനെ ഏകീഭവിച്ചാൽ സമുദ്രത്തിൽ ഏകീഭവിക്കുന്ന ജലബന്ധു പുനഃത്തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ, അങ്ങനെ ഏകീഭവിച്ച ജീവൻ പിന്നെ എങ്ങനെയാണ് ആ ജീവന് പുനരുത്ഥാനം സംഭവിക്കുന്നത്, എങ്ങനെ ഉണരാൻ കഴിയും, സാധിക്കില്ല. ഇനി ഉണർന്നാൽ അത് മറ്റൊരു ജീവൻ എന്തുണ്ടായിക്കൂടാ, സമുദ്രത്തിൽ പതിച്ച ബിന്ദുവിനെ തിരിച്ചെടുത്താൽ ഒരു മറ്റൊരു ബിന്ദുവായിരിക്കും. അതിനാണ് സാധ്യത. അതുകൊണ്ട് സസമ്പത്തിയെ അംഗീകരിച്ചാൽ പുനരുദ്ധാനം എങ്ങനെ ശരിയാകുമെന്നുള്ള അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഉറങ്ങിയാണോ ആളാണോ ഉണരുന്നതേ മറ്റൊരാളാണോ, രണ്ടും യോജിക്കുന്നില്ല എന്നർത്ഥം. അപ്പോ ഇവിടെ സിദ്ധാന്തി പറയുന്നു ഉറങ്ങിയാൾ തന്നെ. അത് സസമ്പത്തിയെ കുറിച്ച് പറയുന്ന ശ്രുതി തന്നെ അക്കാര്യവും പറയുന്നുണ്ട്. സർവാഹ പ്രജാഹർ ഗച്ഛന്തിയേതം ബ്രഹ്മലോകം ന വിന്ദന്തി. എല്ലാ പ്രജകളും എന്നുവെച്ചാൽ ഇത് മനുഷ്യരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നു, എല്ലാ ജീവികളും അഹരഹ എല്ലാ ദിവസവും ബ്രഹ്മലോകം വിന്ദന്തി, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ നവിന്ദന്തി അവർ പക്ഷെ അറിയുന്നില്ല ബ്രഹ്മലോകത്തെയാണ് പ്രാപിച്ചതെന്നുള്ളത് അറിയുന്നില്ല. അവിടെ ഭാഷകാലം വ്യാഖ്യാനിച്ചു ബ്രഹ്മ ഏവ ലോക ബ്രഹ്മലോകം, ബ്രഹ്മാവ് താമസിക്കുന്ന ലോകമല്ല, ബ്രഹ്മം തന്നെ ലോകമാണ് ബ്രഹ്മലോകം. സുഷുപ്തിയാണ് ബ്രഹ്മലോകം എന്ന് പറഞ്ഞു. ചാന്ദോഗ്യത്തിൽ തന്നെ പറയുന്നു വ്യാഘ്രോ വാ സിംഹോ വാ എന്നിങ്ങനെ പറയുന്നു. വ്യാഘ്രമായാലും ശരി, സിംഹമായാലും മൃഗമായാലും വരാഹമായാലും കീടമായാലും പതംഗമായാലും ദംശമായാലും മശകമായാലും എന്നീ സർവപ്രാണികളും എല്ലാം മനുഷ്യന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല പറയുന്നു. ഓരോ പ്രാണികളും ബ്രഹ്മലോകത്തിലെത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അത് അതേ പ്രാണി തന്നെ തിരിച്ചു വരുന്നു. അല്ല, ഒരു പ്രാണി തിരിച്ചു വരുമ്പോൾ മറ്റൊന്നായി മാറുന്നില്ല. ഇപ്പോൾ ബ്രഹ്മലോകത്തിൽ സമ്പ്രസാദനായിരുന്നാലും സർവദുഃഖ നിവൃത്തനായി ബ്രഹ്മസ്വരൂപനായിരുന്നാലും തിരിച്ചു വരുന്നതിന് പോയ രൂപത്തിൽ തന്നെ തിരിച്ചു വരുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ്. ഗച്ഛന്ത്യഹ ന വിന്ദന്തി എന്നാണ്. അവിടെ പ്രാപിക്കുന്നവർ അറിയുന്നില്ല, ഇതുവരെ ബ്രഹ്മലോകത്തിലായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ല. ഗച്ഛന്ത്യഹ പ്രജാഹ ന വിന്ദന്തി എന്നാണ്. ഇത്യവമാദേ ശബ്ദാഹ, ഈ ശബ്ദം എന്ന് വെച്ചാൽ ശ്രുതി. സ്വപ്രബോധാധികാരി പഠിത്താഹ, സ്വപ്രബോധാധികാരം, ഉറക്കം ഉണർവ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പഠിച്ച ഈ ശ്രുതികൾ എന്ന ആത്മാന്തര ഉത്ഥാനെ സാമഞ്ജസ്യം ഈയുഹു. ആത്മാന്തരം മറ്റൊരാത്മാവാണ് ഉണരുന്നത് എന്നുള്ള അതിന് യോജിക്കുന്നതല്ല, സാമഞ്ജസ്യത്തെ പ്രാപിക്കുന്നില്ല, യുക്തിയെ യുക്തിയുക്തമാകുന്നില്ല, ചേരുന്നില്ല എന്നർത്ഥം. കർമ്മ വിദ്യാ വിദ്യാഭ്യാസ ഏമേവ അവഗമ്യതേ. അത് മാത്രമല്ല, കർമ്മവിധികൾ, വിദ്യാവിധികൾ, ഉപാസനാ വിധികൾ എന്നൊക്കെ മനസ്സിലാക്കാൻ ഉറങ്ങുന്നവൻ തന്നെയാണ് ഉണരുന്നത്. കർമ്മവിദ്യാവിദ്യാഭ്യസ്ത, കർമ്മവിദ്യാവിധി വിദ്യ ഉപാസന വിധികളിൽ നിന്നും ഏവമേവ അവഗമ്യത, ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അന്യഥാ ഹി കർമ്മവിദ്യാവിധയോ അനർത്ഥാവശ്യം. മറിച്ചാണെങ്കിലോ, ഉണരുന്നവൻ വേറൊരുവനാണെങ്കിൽ കർമ്മവിധികളും വിദ്യാവിധികളും എല്ലാം വ്യർത്ഥമാകും. അന്യ ഉത്ഥാന പക്ഷേ ഈ സുപ്ത മാത്രോ ഉച്ചിത ഇത്യാപദ്ധ്യ. ഇനി വേറൊന്നുകൂടെയുണ്ട്, സുഹൃത്തിയിൽ സസമ്പത്തി എന്ന് പറയുന്നു. ആ സസമ്പത്തി കഴിഞ്ഞ് ഉണർന്നു വരുന്നവൻ വേറൊരാളാണെങ്കിൽ ഉറക്കത്തിൽ തന്നെ മുക്തനായെന്ന് വരും. അത് സംഭവിക്കുന്നില്ലല്ലോ, ഉറങ്ങി ഉണർന്നവൻ വീണ്ടും ബദ്ധനായി തന്നെ ഇരിക്കുന്നു, മുക്തനാകുന്നില്ല. ഇപ്പോൾ വേറൊരാളാണ് ഉണരുന്നതെങ്കിൽ ഉറങ്ങിയവനോടെ പോയി അവൻ മുക്തനായി എന്ന് വരും. അതുകൊണ്ട് അതും ശരിയല്ല. അന്യോത്ഥാന പക്ഷേ ഹി, വേറൊരുവനാണ് ഉണരുന്നതെന്ന് വന്നാൽ സുപ്ത മാത്രവും ഉച്ചയത, ഉറക്കം കൊണ്ട് തന്നെ ഒരുവൻ മുക്തനായി തീരും. ഇത്യാവത്തീത ഏവ്യാദക്കിം കാലാന്തര ഫലേന കർമ്മണ വിദ്യാവാകൃതം സ്യാദ് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാലാന്തര ഫലം കൊടുക്കുന്ന, മരണശേഷം ഫലം കൊടുക്കുന്ന കർമ്മകൾ ഉപാസനകളോടൊക്കെ എന്താ പ്രയോജനം? അത് വിധിച്ചിട്ടെന്താ പ്രയോജനം? മരണശേഷം ഫലത്തിനാണില്ലല്ലോ ഉറങ്ങി മുക്തനായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാപത്തിയാണ്. എന്നാ പറയണം വെച്ചാൽ അന്യ ഉത്ഥാന പക്ഷത്തിൽ ഇത് പറയണമെങ്കിൽ കാലാന്തര ഫലേന കർമ്മണ വിദ്യാവ കിം കൃതം സ്യാത്, കിം കൃതം, കിം പ്രയോജനം എന്നാണ്. എന്തുകൊണ്ട് കാലാന്തര ഫലേന കർമ്മണ വിദ്യ, കാലാന്തര ഫലം കൊടുക്കുന്ന കർമ്മം കൊണ്ടും ഫലം കൊണ്ടും വിദ്യ കൊണ്ടും എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് അന്യോത്ഥാന പക്ഷം ശരിയല്ല എന്നാണ്. അപിച്ച അന്യോത്ഥാന പക്ഷ ഏതീ തവ ശരീരാന്തരേ വ്യവഹാരമാണോ ജീവ ഉത്തിഷ്ഠേ തത്രത്യ വ്യവഹാരലോ പ്രസംഗസ്യ. ഇനി അന്യോത്ഥാന പക്ഷത്തിൽ വേറൊരു ശരീരത്തിൽ ഉണർന്നിരിക്കുന്നവൻ ആണ് ഉറങ്ങി എണീറ്റതെങ്കിൽ അവിടുത്തെ വ്യവഹാരങ്ങളെല്ലാം നശിക്കുമല്ലോ, വ്യവഹാര ലോപം. പിന്നെ ഉണർന്നിരുന്നുള്ള വ്യവഹാരം എന്തെങ്കിലും സാധ്യമാകും? ഉണർന്നിരുന്നവൻ വേറൊരാൾ ഉണർന്നപ്പോൾ എന്ത് ചെയ്തു? ഇവനാ അവിടെ പോയി ഉണർന്നു എന്ന് വന്നാൽ വ്യവഹാര ലോപം വരും. ഏതൊരു ശരീരത്തിലാണോ അവൻ ഉണർന്നിരുന്നത് അവിടുത്തെ വ്യവഹാരങ്ങളെല്ലാം അപ്പം അസ്തമിക്കും എന്നാ. അഭിജ അന്യോത്ഥാന പക്ഷേ, അന്യോത്ഥാന പക്ഷത്തിൽ തവ ശരീരാന്തരേ വ്യവഹാരമാണോ ജീവ, മറ്റൊരു ശരീരത്തിൽ വ്യവഹരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലിരിക്കുന്ന ജീവൻ, ഉത്തിഷ്ഠേത് ഉറങ്ങിയിട്ട് മറ്റൊരു ശരീരത്തിൽ ഉണരുകയാണെങ്കിൽ തത്രത്തെ വ്യവഹാരലോ പ്രസംഗസ്യ, അവൻ ഉണർന്നിരുന്ന ശരീരത്തിലെ വ്യവഹാരങ്ങളെല്ലാം അസ്തമിച്ചു പോകും. അത് തത്ര സുപ്ത ഉത്തിഷ്ഠേ കൽപ്പന അനർത്ഥക്കും സത്. അല്ല, ഇനി മറ്റൊരു ശരീരത്തിൽ ഉറങ്ങിയവൻ ഈ ശരീരത്തിൽ ഉണരുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പന അനർത്ഥക്കും, അത് ശരിയല്ല. എന്താ അനർത്ഥക്യം പറയുന്നു? യോഹി യസ്മിൻ ശരീരേ സുപ്ത സ തസ്മിൻ ന ഉത്തിഷ്ഠേ ഉത്തിഷ്ഠതി അന്യസ്മിൻ ശരീരേ സുപ്തോ അന്യസ്മിൻ ഉത്തിഷ്ഠതീരി കോ അസ്യാം കൽപ്പനായ ലാഭ. ഇങ്ങനെയെല്ലാം കൽപ്പനയ്ക്ക് എന്താ പ്രയോജനം? ഒരു ശരീരത്തിൽ ഉറങ്ങിയവൻ ആ ശരീരത്തിൽ ഉണരുന്നില്ല, മറിച്ച് വേറൊരു ശരീരത്തിൽ ഉണർന്നിരിക്കുന്നവൻ ഈ ശരീരത്തിൽ ഉണരുന്നു. ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ട് എന്താ പ്രയോജനം? വ്യർത്ഥമായ കൽപ്പനകളാണ്, ഇത് ശരിയല്ല എന്നർത്ഥം. യോഹി യസ്മിൻ ശരീരെ സുപ്ത, ഒരു ശരീരത്തിൽ ഉറങ്ങുന്നവൻ തസ്മിൻ ന ഉത്തിഷ്ഠതി, അവൻ അതിൽ ഉണരുന്നില്ല. അന്യസ്മിൻ ശരീരെ സുപ്ത അന്യസ്മിൻ ഉത്തിഷ്ഠതി, വേറൊരു ശരീരത്തിൽ ഉറങ്ങുന്നവൻ ഈ ശരീരത്തിൽ ഉണരുന്നു. കോസ്യാം കൽപ്പനായ ലാഭ അസ്യാം കൽപ്പനായ കോ ലാഭ. ഇങ്ങനെയൊക്കെ കൽപ്പിച്ചിട്ട് എന്താ പ്രയോജനം? വെറുതെ ആവശ്യമില്ല, ചർച്ചകളാണെന്നർത്ഥം. അധ മുക്ത ഉത്തിഷ്ഠേ അന്തവാൻ മോക്ഷ അപദ്യത. ഇനി പറയണം, അപ്പോ മറ്റൊരു ശരീരത്തിൽ ഉറങ്ങുന്നവനും ഈ ശരീരത്തിൽ ഉണരാൻ പറ്റത്തില്ല, മറ്റൊരു ശരീരത്തിൽ ഉണരുന്നവനും പറ്റില്ല, ഉറങ്ങുന്നവനും പറ്റത്തില്ല, രണ്ടായാലും ദോഷം. ഇനി ഇനി ശേഷിക്കുന്ന നേരാ മുക്തൻ, ഒന്നുകിൽ ഉറങ്ങുന്നവൻ അല്ലെങ്കിൽ ഉണരുന്നവൻ, ഇത് രണ്ടും വിട്ടാൽ പിന്നെ ഒരാളേ ഉള്ളൂ മുക്തൻ. ഇപ്പൊ ഉറങ്ങി എണീക്കുന്നത് ഒരു മുക്തനാണെന്ന് വന്നാലോ, അത് മുക്തി ശാന്തമാവും, മുക്തിക്ക് അവസാനമുണ്ടെന്ന് കൽപ്പിക്കേണ്ടി വരും. ഇപ്പൊ അന്യുത്ഥാന പക്ഷത്തിൽ മുക്തൻ ഉണരുന്നു എന്ന് പറയാനും പറ്റത്തില്ല. അത് മുക്ത ഉത്തിഷ്ഠേ, മുക്തൻ ഉണരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അന്തവാൻ മോക്ഷ അപന്തിയില്ല, മോക്ഷത്തിന് അന്തമുണ്ടെന്ന് വരും. നിവൃത്ത വിദ്യസിച്ച പുനരുത്ഥാനം പറഞ്ഞ നിവൃത്ത വിദ്യൻ മുക്തൻ വീണ്ടും പുനരുത്ഥാനം ഉണരുക, അത് അനുപന്നമാണ്. ഒരിക്കലും ശരിയാകത്തില്ല. പിന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വ്യർത്ഥമായി, ശാസ്ത്രം വ്യർത്ഥമായി, ഗുരു വ്യർത്ഥമായി, എല്ലാം വ്യർത്ഥമായി. ഏതേനയ ഈശ്വര സ്യുത്ഥാനം, ഇനിയൊന്നും വേണ്ട, ഈശ്വരനാണ് ഉണരുന്നതെന്ന് വന്നാലോ. മറ്റൊരു ശരീരത്തിൽ ഉറങ്ങുന്നവനല്ല, മറ്റു ശരീരത്തിൽ ഉണരുന്നവനല്ല, മുക്തനുമല്ല, ഇനി ശേഷിക്കുന്ന ഒരാളേ ഉള്ളൂ ഈശ്വരൻ ഉണരുന്നു എന്ന് വന്നാലോ. ഏതേന ഈശ്വര സ്യുത്ഥാനം പ്രത്യുത്തു, അതും നിഷേധിച്ചു. നിത്യ നിവൃത്ത അവിദ്യാത്വാ, ഈശ്വരൻ എന്ന് പറഞ്ഞാരാണ്? നിത്യ നിവൃത്ത അവിദ്യാവാനാണ് ഈശ്വരനവിടെ അവിദ്യ. ഈശ്വരൻ എങ്ങനെ ഉണരും? അതും ശരിയല്ല. അകൃത അഭ്യാഗമ അകൃത വിപ്രണാശോ ച ദുർനിവാര ദുർനിവാരവും അന്യോത്ഥാന പക്ഷേ അകൃത അഭ്യാഗമം, ചെയ്യാത്ത കർമ്മത്തിന് ഫലം വരിക, ചെയ്ത കർമ്മം ഫലം കൊടുക്കാതെ അവസാനിക്കുക എന്ന് പറയുന്ന ദോഷം, അതും അന്യുത്ഥാന പക്ഷത്തിൽ വരും. താൻ ഉറങ്ങി ഈ ശരീരത്തിൽ ഉണ്ടെന്ന് വേറൊരു ആണെങ്കിൽ താൻ ചെയ്യാത്ത കർമ്മത്തിന്റെ ഫലം ഇവിടെ അനുഭവിക്കേണ്ടി വരും. വന്നവൻ അല്ല, താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാതെ പോവും. വന്നവൻ അവൻ ചെയ്യാത്ത കർമ്മത്തിന്റെ ഫലം ഈ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും. ഈ ശരീരത്തിലിരുന്ന് താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം തനിക്ക് പിന്നെ ഈ ശരീരത്തിൽ അനുഭവിക്കാൻ ഒക്കത്തില്ല. വേറൊരു ശരീരത്തിലിരുന്ന ജീവൻ ഇവിടെ വന്നാൽ ഈ ശരീരത്തിൽ അവൻ ചെയ്യാത്ത കർമ്മത്തിന്റെ ഫലം ഇവിടെ അനുഭവിക്കേണ്ടി വരും. അർദ്ധാഭ്യാഗമ വിപ്രണാശവും ദോഷമാണ് സാധാരണ പറയുന്ന ദുർനിവാരവും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അന്യുത്ഥാനപക്ഷേ സ്യാതാം, അന്യുത്ഥാനപക്ഷത്തിൽ അത് സംഭവിക്കാം. ദുർനിവാരവും സ്യാതാം തസ്മസായി ഉത്തിഷ്ഠാനി. അതുകൊണ്ട് തീരുമാനിക്കണം ഉറങ്ങിയവൻ തന്നെയാണ് ഉണർന്നത്. എന്നുവെച്ചാൽ സസമ്പത്തി സംഭവിച്ചാലും അവൻ വീണ്ടും ഉണരും. യത് പുനരുക്തം യഥാ ജലരാശു പ്രക്ഷിപ്തു ജലബിന്ദു ന ഉദ്ധർത്തും ശക്തി ദൈവം സതി സമ്പന്നോ ജീവ ഉത്പതിതും അർഹതി. ഇതാണ് ഇവിടെ ചർച്ച ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്, ആവശ്യമില്ലാത്ത ചർച്ച. സസമ്പത്തിക്ക് ശേഷം എങ്ങനെ ഉണരാൻ പറ്റും? അവിടെ ബ്രഹ്മവുമായി ഏകീഭവിച്ച സാധാരണ അദ്വൈതം സാധാരണഗതി മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുഷൃപ്തിയിൽ സത്സമ്പത്തി ബ്രഹ്മത്തോട് ഏകീഭവിച്ചു, ബ്രഹ്മമായി തന്നെ തീർന്നു, പിന്നെ എങ്ങനെ ഉണരാൻ പറ്റും? എന്തിനെ ആശ്രയിച്ച് ഉണരും? സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അത് കഴിയില്ല. അതിന് ദൃഷ്ടാന്തമാണ് പറയുന്നത്, ജലരാശിയിൽ പതിച്ച ജലബിന്ദുവിനെ തിരിച്ചെടുക്കാൻ കഴിയത്തില്ല, അതുപോലെയായി പോകും. യത് പുനരുക്തം എന്ന് പറഞ്ഞല്ലോ, യഥാ ജലരാശു പ്രക്ഷിപ്തോ ജലബിന്ദു, ജലരാശിയിൽ സമുദ്രത്തിൽ പ്രക്ഷേപം ചെയ്ത പതിച്ച ജലബിന്ദു എന്ന ഉദ്ധർത്തും ശക്തി അതിനെ തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ഏവം സതി സമ്പന്നോ ജീവ, സത്സമ്പന്നനായവൻ, പ്രസാദനായവൻ, സത്തിനോട് ഏകീഭവിച്ച ജീവൻ സുഷുപ്തിയിൽ ഉത്പതിതും അർഹതീതി, അവന് ഉണരാൻ കഴിയത്തില്ല. ഇവിടെ ഉത്ഥാനം ഉത്പതിയൊക്കെ ഒരർത്ഥം തന്നെ, ഉത്പതിതും ഉത്പതതയാണ്, ഉത്പതനം സംഭവിക്കത്തില്ല. ഉണരുക എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. ഉത്ത് എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്, ഉത്തിഷ്ഠതി എന്ന് വെച്ചാൽ എഴുന്നേക്കുക, അതുപോലെ ഉത്തിയിറങ്ങും, ഉയരുക എന്നുള്ള അർത്ഥം കിട്ടും. ഇവിടെ ഉണരുക എന്നുള്ള അർത്ഥം കിട്ടും. അതെല്ലാം വരാം. ഇവിടെ ഉണരുക എന്നുള്ള അർത്ഥം തത് പരിഹരിയത്തെ, അത് പരിഹരിക്കുന്നു. യുക്തം തത്ര വിവേക കാരണാഭാവ ജലബിന്ദുരനുദ്ധരണം പറയുന്നു. ഉദാഹരണം നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, അവിടെ നിങ്ങൾ പറഞ്ഞിടത്ത് ശരി തന്നെയാണ്. അവിടെ വിവേചിക്കുന്നതിന് കാരണമൊന്നുമില്ല, രണ്ടും ജലം തന്നെ. അവിടെ ഉള്ളത് സമുദ്രം, പതിച്ചതും സമുദ്രജലം. നമുക്ക് വിവേചിച്ചെടുക്കുന്നതിന് കാരണമില്ല, അതുകൊണ്ട് അത് പറഞ്ഞത് ശരി തന്നെയാണ്. യുക്തം തത്ര വിവേക കാരണാഭാവ, വിവേക കാരണമില്ല, അതുകൊണ്ട് ജലബിന്ദുരനുദ്ധരണം. ജലബിന്ദു അതിനെ പുറത്തെടുക്കാൻ കഴിയത്തില്ല. ഇഹതു വിദ്യതെ വിവേക കാരണം കർമ്മച്ച അവിദ്യ ചെയ്തു വേഷം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഉണരുന്നതിനുള്ള കാരണം ഇവിടെ ഉണ്ട്. അവൻ സസമ്പത് പ്രാപിച്ചെങ്കിലും, സസമ്പത്തിയെ പ്രാപിച്ചെങ്കിലും ഇവിടെ വിവേകത്തിന് കാരണമുണ്ട്. എന്തൊക്കെയാണുള്ളത്? കർമ്മവും അവിദ്യയും ബീജം. ബീജം നിലനിൽക്കുന്നത് കൊണ്ട് അവന് വീണ്ടും വളർന്നു വരാം. അത് നശിച്ചില്ലല്ലോ, അവൻ്റെ കർമ്മമോ അവിദ്യയോ നശിച്ചില്ല. അതുള്ളത് കൊണ്ട് അവന് തിരിച്ചു വരാം. അങ്ങനെ അങ്ങനെ കേട്ടില്ല. അവൻ സതിസമ്പന്നായി, അപ്പോ അവിദ്യ ബീജം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിലനിൽക്കുന്നു? ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ലേ അർത്ഥം പറയാൻ പറ്റൂ, വേറെ അർത്ഥം പറയാൻ പറ്റൂ? നല്ല കാര്യമാണ്. ഇവിടെ പറയുന്ന എന്താണ്? കർമ്മച അവിദ്യ വിദ്യത്തെ, ഇവിടെ വിവേകത്തിന് കാരണമായ കർമ്മവും അവിദ്യയും ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെന്തർത്ഥം പറയും? ഇനി മാറ്റി പറയണോ? ഭാഷകാരൻ അംഗീകരിച്ചോട്ട് തന്നെ. നിങ്ങൾക്ക് എന്താ ഇത്രയും പ്രയാസം? ഭാഷകാരന് പ്രയാസം അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എന്താ പ്രയാസം? അങ്ങനെ ഇരുന്നോട്ടെ, ഇത് ഇരുന്നോട്ടെ. എന്താ ഇതിനെന്താ ഇത്ര വലിയ പ്രയാസം? ഭാഷകാരന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എന്താ പ്രയാസം? അതെന്താ? ഭാഷകാരന് രണ്ടു പക്ഷവും പറയാമെങ്കിൽ കേൾക്കുന്നവർക്ക് എന്താ രണ്ടു പക്ഷവും സ്വീകരിച്ചാൽ? ഇവിടെ വ്യക്തമായി പറയുന്നില്ലേ അവിദ്യ കർമ്മച്ച അവിദ്യയും കർമ്മവും വിദ്യതേ. ഇവിടെ എന്താണ്? അവിടെ വിവേക കാരണമില്ല. ജലം ബിന്ദു ജലത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ രണ്ടുപ്പോളാണ് തിരിച്ചെടുക്കാനുള്ള വിവേക കാരണം എന്ന് വെച്ചാൽ അവിടെ വേർതിരിക്കുന്നതിന് കാരണം. ഇവിടെ എന്താണ്? സുഷുതിയിലേക്ക് സസമ്പത്തി പ്രാപിച്ചു കഴിഞ്ഞാലും തിരിച്ചു വരുന്നതിനുള്ള കാരണമുണ്ട്. എന്തൊക്കെയാണ്? അവിദ്യയും കർമ്മവും. പിന്നെന്താ പ്രയാസം? ദൃശ്യ തേജ ദുർവിവേചയോരപ്പി അസ്മാത് ജാതിയേഹി ക്ഷീരോത്തെ കയോഹോ സംസൃഷ്ടയോഹോ ഹംസേനവേന. ഇത് മാത്രമല്ല, ഇനി വിവേചിക്കാൻ പ്രയാസമുള്ളിടത്തു കൂടി ഇവിടെ വിവേചിക്കാനുള്ള കാരണങ്ങളുണ്ട്, അവിദ്യയും കർമ്മവും. ഇനി വിവേചിക്കാൻ പ്രയാസമുള്ളിടത്തു കൂടി വിവേചിച്ചെടുക്കും. അതിന് കഴിവുള്ളവർ, അതിന് ഉദാഹരണം പറയുന്നത് ഹംസം. ഹംസത്തിന്റെ മുമ്പിൽ പാലും വെള്ളവും ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് വിവേചിക്കും, അതിന് വിവേചിച്ചെടുക്കാൻ പറ്റും. അത് പാല് വേറെയാക്കും, വെള്ളം വേറെയാക്കും. അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ വിവേചിച്ചെടുക്കാൻ പറ്റും. വിവേചിക്കാൻ പ്രയാസമുള്ളിടത്തും ജലത്തിൽ നിന്നും ബിന്ദുവിനെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല, അത് ശരിയാണ്. പക്ഷെ അതുപോലെ കലർന്നതാണല്ലോ പാലും വെള്ളവും, ഹംസത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പക്ഷി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ വാക്യകത്ത് ഇതിനെ വേർതിരിക്കുന്ന ഗ്രന്ഥികളുണ്ട്, അത് ഉപയോഗിച്ച് അത് വേർതിരിക്കുമെന്നാണ്. വിദേശങ്ങളിൽ അങ്ങനെ ഒരു പക്ഷിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് നാട്ടിലുമുണ്ട്, താറാവും. അതിന് കലങ്ങിയ വെള്ളം അതിൻ്റെ വായിൽ ചെന്ന് കഴിഞ്ഞാൽ അത് രണ്ടാക്കും. അതിനകത്തുള്ള ജലത്തെ മാറ്റും, അഴുക്കിനെ മാറ്റും. അതിനുള്ള സംവിധാനം അതിൻ്റെ വാക്യത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ പാലിനെയും വെള്ളത്തെയും വേർതിരിക്കുന്നതിനുള്ള സംവിധാനമുള്ള പക്ഷികളുണ്ടെന്നാണ്. പക്ഷെ അത് ദുർവിവേചമെന്ന് വെച്ചാൽ നമുക്ക് കഴിയത്തില്ല. പക്ഷെ അവർക്ക് കഴിയും. പക്ഷെ ഇന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പണ്ട് പറയുകയാണ്, യുക്തം തത്ര വിവേക കാരണാഭാവ ദൃശ്യതേജ ദുർവിവേചയോരപ്പി അസ്മത് ജാതിയേക ക്ഷീരോതകയോഹോ സംസൃഷ്ടയോഹോ ഹംസേന വിവേചനം. ദുർവിവേചയോഹോ ക്ഷീരോതകയോഹോ, വിവേചിക്കാൻ കഴിയാത്തതായ ക്ഷീരവും ഉതകവും. അത് പിന്നെ എങ്ങനെയാണ്? സംസൃഷ്ടയോഹോ, സംസൃഷ്ടമായിരിക്കുന്നതിന് കർമ്മണി ഷഷ്ടിയാണ്, കർമ്മമാണ്. അസ്മജാതീഹി, നമ്മൾക്ക് കഴിയാത്തതിന് വിവേചനം ദൃശ്യത്തെ എന്നാണ്. നമ്മളെപ്പോലുള്ളവർക്ക് കഴിയാത്തത് വിവേചിക്കുന്നതായി കാണുന്നുണ്ട് എന്നാണ്. അപീച്ച ജീവോ നാമ കശ്ചിത് പരസ്മാതന്യു വിദ്യതെ യോ ജലബിന്ദുരിവ ജലരാശേഹി സതോ വിവിച്ചേത. അത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹംസത്തിന്റെ ഉദാഹരണം പറഞ്ഞതെന്തിനാ? ഹംസത്തിന്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞതെന്തിനാ? അതായത് എന്തുകൊണ്ട് ജലബിന്ദുവിനെ അവിടെ നിന്ന് വിവേചിക്കാൻ പറ്റുന്നില്ല? അത് വിവേചിക്കുന്നതിനുള്ള കാരണമൊന്നുമില്ല. അങ്ങനെ ഉള്ളിടത്തും വിവേചിക്കുന്ന കഴിവുള്ളവരുണ്ടെന്ന്. ഹംസം മനുഷ്യനെ സംബന്ധിച്ച് വിവേചിക്കാൻ പറ്റുന്നില്ല, പാലിനും വെള്ളത്തെയും. എന്തുകൊണ്ട് അവിടെ വിവേക കാരണം ഇല്ല? അങ്ങനെയുള്ളത് ഹംസം വിവേചിക്കുന്നില്ലേ? എന്ന് പറഞ്ഞില്ലല്ലോ, ജലബിന്ദുവിന്റെ കാര്യം നടക്കാത്തതുകൊണ്ടല്ലേ വേറെ ഉദാഹരണം പറഞ്ഞത്. ജലബിന്ദു നടക്കാത്തതുകൊണ്ടാണ് പാലും വെള്ളവും പറഞ്ഞത്. അപ്പൊ വിവേചനം സംഭവിക്കാം, കൂട്ടിച്ചേർത്താലും വിവേചനം സംഭവിക്കാം. സത്സമ്പത്തി സംഭവിച്ചു കഴിഞ്ഞാലും ജീവനെ തിരിച്ച് വരാം, ഏകീഭവിച്ചാലും തിരിച്ചു വരാം എന്നാണ്. അതിനുദാഹരണമാണ് പറഞ്ഞത്, പാലും വെള്ളവും വേർതിരിക്കുന്നത് പോലെ ഇവിടെയും വേർതിരിയും എന്നാണ്. അപ്പൊ സത്സമ്പത്തി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാ ചോദിച്ചാൽ അങ്ങനെ ഏകീഭവിച്ച അങ്ങനെ തിരിച്ചു വരും, ഒന്നായാൽ ബ്രഹ്മമായാൽ തിരിച്ചു വരാം. എന്തുകൊണ്ട് വരില്ല? വിവേക കാരണമില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ സംഭവിച്ചാലും തിരിച്ചു വരാം എന്നാണ്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അതാണ് ദുർവിവേചം എന്ന് പറഞ്ഞു. എന്നാലും തിരിച്ചു വരാം. ദുർവിവേചം എന്ന് പറഞ്ഞ അതാണ്. വിവേചിക്ക് അസാധ്യമാണെങ്കിലും എന്നുവെച്ചാൽ മനുഷ്യന് വിവേചിക്ക് അസാധ്യമായിടത്ത് പക്ഷി എന്ത് ചെയ്യുന്നു? മനുഷ്യനെ സംബന്ധിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ പക്ഷിക്ക് അത് വിവേചിക്കാൻ കഴിയുന്നുണ്ട്. ആദ്യം പറഞ്ഞു എന്താണ്? ഇവിടെ വിവേക കാരണം ഉണ്ട്, എന്താണ്? അവിദ്യയും കർമ്മവും ഉണ്ട്. ഇനി രണ്ടാമത്തെ പക്ഷം പറയുകയാണ്, പിന്നെ വിവേക കാരണം ഇല്ലെന്ന് വന്നാലും വിവേചനം സംഭവിക്കും, പാലും വെള്ളവും. പക്ഷെ ഇവിടെ വിവേക കാരണം ഉണ്ട്, അവിദ്യയും ഉണ്ട്, കർമ്മവും ഉണ്ട്. പിന്നെ അവരൊക്കെ മണ്ടന്മാരാണ്. വ്യാഖ്യാനം എഴുതിയവർ ആണല്ലോ. വ്യാഖ്യാനം എഴുതിയൊക്കെ വലിയ വലിയ വിദ്വാൻമാരല്ലേ. അത് മാത്രമല്ല ഇവിടെ പറയുന്നു, അപ്പിച്ച ജീവോ നമുക്ക് അശ്വത് പരസ്മാത അന്യോദ്യത, പരമാത്മാവിൽ നിന്ന് അന്യമായിട്ട് ജീവൻ ഇല്ലല്ലോ. അങ്ങനെ ഒന്നില്ല. യോ ജലബന്ധുരുവ ജലരാശേ സതോഹോ വിവിച്ചേത. നിങ്ങളെന്താ പറയുന്നത്? ഒരു ജലബിന്ദുവിനെ അങ്ങോട്ടിട്ട് ആ ജലബിന്ദു സമുദ്രത്തിൽ നിന്ന് വേറെയായിരുന്നു, പിന്നെ അതിനെ തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഇവിടെ പരമാത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു ജീവൻ ഇല്ലല്ലോ അങ്ങോട്ട് വിലയിക്കാനും തിരിച്ചെടുക്കാനും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഉദാഹരണവും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്? അതിന് ഒരു തുള്ളി എന്ന് പറയുമ്പോൾ അത് വേറെയായി, സമുദ്രജലം വേറെയായി, ജലബിന്ദു വേറെയായി, രണ്ടും വേറെ വേറെയാണ്. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ പരമാത്മാവിൽ നിന്ന് അന്യമായ ഒരു ജീവനേ ഇല്ല, പിന്നെ വേറിട്ടൊരു ജീവൻ അങ്ങോട്ട് പോവുക, തിരിച്ചെടുക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ള ആക്ഷേപമൊന്നും ഇവിടെ യോജിക്കത്തില്ല. വേറിട്ട് അങ്ങനെ ഒന്ന് ഇല്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അതിനെ വിലയിക്കുക, തിരിച്ചെടുക്കുക, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല എന്നർത്ഥം. പരമാത്മാവിൽ നിന്ന് അന്യമായ ഒരു ജീവൻ ഇല്ല, അതുകൊണ്ട് ആ ഒരു ജീവൻ അവിടെ വിലയിക്കാനും കഴിയത്തില്ല, അവിടെ നിന്ന് തിരിച്ചു വരാനും കഴിയത്തില്ല. അഭിജ ജീവോ നാമ കശ്ചിത് പരസ്മാദ് അന്യോ എന്ന വിദ്യതേ. ജീവൻ എന്ന് പറയുന്നത് പരസ്മാദ് അന്യഹ കശ്ചിത് എന്ന വിദ്യതേ, പരമാത്മാവിൽ നിന്ന് അന്യമായ ഒന്ന് ഇല്ല. യഹ ജലബിന്ദുരുവ ജലരാശേ സതോഹോ വിവിച്ചേത. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷേപം പറയാമായിരുന്നു. ഇങ്ങനെ ജലബിന്ദു ജലത്തിൽ നിന്ന് വിവേചിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു അത് വിവേചിക്കേണ്ടതാണല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരാക്ഷേപം പറയാമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ഭേദമില്ല. ജീവ ജലബിന്ദുരുവ, ജലബിന്ദുവിനെ പോലെ ജലരാശിഹേ സതോഹോ വിവിച്ചേത, ജലരാശിയാകുന്ന സത്തിൽ നിന്ന് വിവേചിച്ചേന എന്നൊരാക്ഷേപം അസാധ്യം അല്ല ഇവിടെ. പിന്നെ എങ്ങനെയാ സുഷുതിയിൽ സത്സമ്പത്തി വരിക, പിന്നെ ജാഗ്രത്തിൽ എല്ലാം വിട്ടിട്ടിരിക്കുക, വീണ്ടും പഴയതുപോലെ അജ്ഞാനിയായി അവിദ്യാവാനായൊക്കെ ഇവിടെ ഇരിക്കുക, അതെങ്ങനെ സംഭവിക്കും? ഉറക്കം ഉണർച്ച എങ്ങനെ സംഭവിക്കും? രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങോട്ട് വിലയിക്കുന്നെന്ന് പിന്നെ എന്തിനു പറയണം? സത്സമ്പത്തിയെക്കുറിച്ച് എന്തിനു പറയണം? ഉണർവിനെ കുറിച്ച് എന്തിനു പറയണമെന്നാണ് ചോദ്യം. അന്ന് പറയുന്നു സദൈവത്വ ഉപാധി സമ്പർക്ക ജീവ ഇത്യുപചര്യത ഇത്യ അസഹൃത് പ്രപഞ്ചിത, എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. സത്ത് തന്നെയാണ് എന്നുവെച്ചാൽ സുഷുതിയിൽ ആ കേവല സത്തായിരുന്ന തന്നെയാണ് ഉപാധി സമ്പർക്കം കൊണ്ട് ജീവനെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഉപാധി ഉപശമിച്ചതുകൊണ്ട് സത്സമ്പത്തി, ഉപാധി സമ്പർക്കം കൊണ്ട് ജീവഭാവം, രണ്ടും ഒന്ന് തന്നെ. ജീവൻ വേറെ പരമാത്മാവ് വേറെ എന്ന് പറയുന്ന രണ്ട് തത്വമുണ്ട്. ഉപാധി ആശ്രയിച്ചിട്ടാണ് പറയുന്നത് സത്സമ്പത്തി. ഉപാധി ആശ്രയിച്ചിട്ട് എന്ന് പറയുന്നത് എന്താണോ? ഉത്ഥാനം, പുനരുത്ഥാനം. അല്ലാതെ ജീവനിൽ നിന്ന് വേറിട്ടൊരു പരമാത്മാവ്, പരമാത്മാവിൽ നിന്ന് വേറിട്ടൊരു ജീവനോ, അങ്ങനെ രണ്ട് രണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ പോയി എങ്ങനെ തിരിച്ചു വരുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ആരും പോകുന്നുമില്ല, വരുന്നുമില്ല. ഏകമായ പരമാത്മാവേ ഉള്ളൂ. ഉപാധി സമ്പർക്കം കൊണ്ട് ജീവനെന്നും ഉപാധിരഹിതനാകുമ്പോൾ പരമാത്മാവെന്നും വ്യവഹരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് സദൈവത്വ ഉപാധി സമ്പർക്കാ ജീവൈത്യുപചര്യതീത്യ അസഹൃത് പ്രപഞ്ചിതം. ഏവം സതി യാവത് ഏക ഉപാധിഗത ബന്ധ അനുവർത്തി താവത് ഏക ജീവ വ്യവഹാരം. അതുകൊണ്ട് ഉപാധികൾ എന്നിവിടെ പലതാണ്. ഒരു ഉപാധിയിൽ ബന്ധ അനുവർത്തി കാണുമ്പോൾ അതിനെ പറയുന്നത് ഇതൊരു ജീവനാണ്. നേരത്തെ പറഞ്ഞല്ലോ, വ്യാഘ്രോവ സിംഹോവ വൃക്കോവ വരാഹോവ കീടോവ, ഇങ്ങനെ അനന്ത ജീവന്മാർ. അപ്പോൾ എന്താ ഇത്രയും വൈത്രിയും വരുന്നത്? ഒന്നാണ് ജീവൻ പരമാത്മാവാണെങ്കിൽ എങ്ങനെയാ സിംഹവും വരാഹവും കീടവും പതംഗവും എല്ലാം ആകുന്നു? അത് ഉപാധിയുണ്ട്. സിംഹ ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ സിംഹം, വരാഹ ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ വരാഹ, ഇത്രയേ ഉള്ളൂ. ഏവം സതി യാവത് ഏകോ ഉപാധികത ബന്ധാനുവർത്തി, ഒരു ഉപാധിയിൽ ആ ബന്ധാനുവർത്തി കാണുമ്പോൾ, എന്നുവെച്ചാൽ സിംഹം ഉറങ്ങി ഉണർന്നു, ഉണർന്നപ്പം ബന്ധാനുവർത്തി, വീണ്ടും ഉറങ്ങി ഉണർന്നു, വീണ്ടും ബന്ധാനുവർത്തി, അവിടെ ഒരു ഉപാധിയാണ്. താവത് ഏക ജീവവ്യവഹാര, അപ്പോൾ പറയുന്നു അതൊരു ജീവനാണെന്ന് വ്യവഹരിക്കുന്നു. ഉപാധി അന്ധരഗത, ഉപാധി അന്തരഗതായാന്തു ബന്ധാനുവർത്തു ജീവാന്തര വ്യവഹാരം. ഇനി വേറെ ഉപാധി എടുക്കുക, വരാഹം കീടം പതംഗം, അവിടെ എല്ലാം ഇത് തന്നെ സംഭവിക്കുന്നു. ഓരോ ഉപാധികളിലും ബന്ധാനുവർത്തി നടക്കുന്നു. അവ പറയുന്നു ആ ഇത് വേറൊരു ജീവനാണ്, ഇത് വരാഹമാണ്, ഇത് കീടമാണ്, ഇത് പതംഗമാണ്, ഇങ്ങനെ പറയുന്നു. എന്നുവെച്ചാൽ ജീവൻ പരമാത്മാവ് തന്നെ, ഉപാധികളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉപാധി അന്തരഗതായാം, ഉപാധി അന്തര ഗതായാം അനുവർത്തവും എന്നാണ്. മറ്റൊരു ഉപാധിയിലുള്ള അനുവർത്തി, അതുകൊണ്ട് ജീവാന്തര വ്യവഹാരം, വേറൊരു ജീവൻ എന്ന് പറയുന്നു. സയേവായം ഉപാധി, ഒരു ജീവനെ സംബന്ധിച്ച് എന്താണ് നിരന്തരം കാണുന്ന ഈ ഉപാധി, അവൻ സിംഹമായി തന്നെ ഇരിക്കുന്നു, വരാഹമായി തന്നെ ഇരിക്കുന്നു, കീടമായി തന്നെ ഇരിക്കുന്നു, പതംഗമായി തന്നെ ഇരിക്കുന്നു. ഉപാധി കണ്ടിട്ട് നമ്മൾ റിസയേവ അയം ഉപാധി, ഇതാ ഉറങ്ങാൻ പോയ ഉറങ്ങിയ ഇവൻ തന്നെയാണ് ഇതാ ഉണർന്നിരിക്കുന്നത് എന്നിങ്ങനെ. സയേവായം ഉപാധി, ഓരോ ജാഗ്രതത്തിലും പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നത്, ആ ഉപാധി തന്നെയാണ്, സിംഹം തന്നെയാണോ ഉണർന്നു വന്നത് എന്നിങ്ങനെ. സ്വാപപ്രബാധിയോഹോ, ഇതെന്താ സംഭവിക്കുന്നത്? സ്വാപത്തിനും അതായത് സുഷുപ്തിയിലും പ്രബോധത്തിനും ബീജാങ്കുരന്യായേന, ബീജാങ്കുരം പോലെ ഇതേ ഉപാധി തന്നെ എന്ത് ചെയ്യുന്നു, ജാഗ്രത്തിലെ ഈ ഉപാധി തന്നെയാണ് ബീജമായിരിക്കുന്നത്. എവിടെ? സുഷുപ്തി. അത് ബീജരൂപത്തിലിരിക്കുന്നു. സ്വപ്രബോധിയർ ബീജാങ്കുരന്യായേന എന്നാണ്. ജാഗ്രത്തിലേക്ക് വരുമ്പോഴോ അത് അങ്കുരമായിരിക്കുന്നതാണ് ഈ ജാഗ്രത. സുഷുപ്തിയിൽ ബീജമായിരിക്കുന്നു, ജാഗ്രത്തിൽ അങ്കുരമായിരിക്കുന്നു. ബീജാങ്കുരന്യായം എന്ന് പറയുന്നതാണ് അത്. സിംഹത്തിലായാലും ശരി, വരാഹത്തിലായാലും ശരി, പതംഗ കൃമികീടങ്ങളിലെല്ലാം ബീജാങ്കുരന്യായത്തിൽ ഇതിങ്ങനെ അനുവർത്തിക്കുന്നു. ബീജാങ്കുരന്യായേന അയമേവ ഉപാധി എന്ന് പറയുന്ന ഓരോ ജീവനിലും വെവ്വേറെ കാണുന്ന ഉപാധികളെല്ലാം തന്നെ ബീജമായും അങ്കുരമായും നിലനിൽക്കുന്നു എന്നർത്ഥം. ഇത്യതഹ സയവ ജീവ പ്രതിബുദ്ധി, അതുകൊണ്ടാണ് ആ ഉറങ്ങിയ ജീവൻ തന്നെ ഉണരുന്നത് എന്ന് പറഞ്ഞാൽ ആ സുഷുപ്തിയിലും ഈ ഉപാധി ബീജരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവന് ജാഗ്രത ഉണരാൻ കഴിയുന്നത്. സയവ ജീവ പ്രതിബുദ്ധ്യത്തെ, അതുകൊണ്ട് ആ ജീവന് ഉണരാൻ കഴിയുന്നു. ഇതിയുക്തം, ഇതുവരെ പറഞ്ഞതെല്ലാം യുക്തിയുക്തമാണ്. മുമ്പ് പറഞ്ഞതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കണം. എന്താണോ സുഷുപ്തിയിൽ ബീജരൂപത്തിലിരിക്കുന്നു, ജാഗ്രത്തിൽ അങ്കുരൂപത്തിലിരിക്കുന്നു, എല്ലാവരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംശയം, സ്ഥൂല സൂക്ഷ്മാത്മന തിഷ്ഠതി ഏകോ ഉപാധി, ഒരേ ഉപാധി തന്നെ സ്ഥൂല സൂക്ഷ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജാഗ്രതയിലെ ഉപാധി സ്ഥൂല രൂപത്തിലിരിക്കുന്നു. സുഷുപ്തിയിലോ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു എന്നാണ് രത്നപ്രഭാവ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്. അനന്തഗിരിയും പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ. എന്താണ് ബീജാങ്കുരവത് വ്യക്ത അവ്യക്താത്മന എന്നാണ്. സുഷുപ്തിയിൽ ഉപാധി എങ്ങനെയിരിക്കുന്നു? അവ്യക്ത രൂപത്തിൽ. ജാഗ്രത്തിൽ വരുമ്പോൾ അത് വ്യക്തമായിരിക്കുന്നു. ഭാമതികാരനും അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു. അവിദ്യാതദ്വാസനോപാധി അനാദിതയാ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിദ്യ തദ്വാസന ഉപാധി അനാദിയാണ്, ഇതിനൊരു ആദി പറയാനില്ല. അതുകൊണ്ട് കാര്യകാരണഭാവേന പ്രവഹത എന്നാണ്. അത് കാര്യകാരണഭാവത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവഹിക്കുക എന്ന് പറഞ്ഞാൽ സുഷുപ്തി ജാഗ്രത, സുഷുപ്തി ജാഗ്രത, ഇങ്ങനെ. അപ്പൊ സുഷുപ്തിയിൽ അത് കാരണരൂപത്തിലിരിക്കും, ജാഗ്രതത്തിൽ കാര്യരൂപത്തിൽ. ഈ പ്രവാഹം എന്ന് വെച്ചാൽ ഇത് മുറിയാത്ത ഒരു പ്രവാഹമാണ്. പ്രവാഹം എന്ന് വെച്ചാൽ മുറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അനാദിയായിരിക്കുന്ന അവിദ്യ വാസന, അത് വാസന കേവല വാസനാരൂപത്തിൽ സുഷുപ്തിയിലിരിക്കും, ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് കാര്യരൂപത്തിൽ വരും. അതും പ്രവാഹ അനാദി എന്ന് പറയുന്നു. അനാദിയായൊരു പ്രവാഹമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ഉറങ്ങിയവൻ തന്നെ ഉണരുന്നു ബീജമുള്ളത് കൊണ്ട്. ഇതാണ് യുക്തി, യുക്തിയുക്തം എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇനി ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അല്ലേ, എന്തല്ല വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിലുള്ള ഒരു നിഷേധത്തിനാണ് ഞാൻ പറയുന്നത്. വ്യാഖ്യാതാക്കൾ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിച്ച് പറയുകയാണ്. ഈ കാര്യം മാത്രം അവര് ഹൈലൈറ്റ് ചെയ്യുന്നു, അവർ കൂടുതൽ എടുത്തു കാണിക്കുന്നു. മറ്റേ വിഷയം അവർ തൊടുന്നില്ല. അതെന്തുകൊണ്ടാ? ഇവിടെ യുക്തിയുക്തമല്ലാത്ത ഒരു അല്ലെങ്കിൽ അനുഭവത്തിന്റെ നിലയിൽ അവിടെ ഗ്രഹിക്കാനൊന്നുമില്ല, വിദ്യയില്ല എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അഗ്രഹണമാണ് എന്നുള്ളത്. ആ ഭാഗത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ ഭാഷകാരൻ പറയുന്നത്? ആ വ്യാഖ്യാതാക്കൾക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? എന്നാ ഭാഷ്യകാരനും ഇവിടെ പറയുന്നില്ലല്ലോ. മറ്റു സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഈ വ്യാഖ്യാതാക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഭാഷ്യകാരനും പറയണ്ടേ, ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ താ ഇങ്ങനെ പറയണം, വായിക്കുന്നവരിതെല്ലാം വായിക്കണ്ടേ? ഭാഷ്യകാരനല്ലേ പറയേണ്ടത്? ഭാഷ്യകാരൻ പറയാത്തത് പിന്നെ എന്തിനാ വ്യാഖ്യാതാവ് പറയുന്നു? ഭാഷ്യകാരനൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്താണ് അവിദ്യ കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബീജ അങ്കുരം എന്നും പറഞ്ഞിട്ടുണ്ട്. ബീജഭാവത്തിലും അങ്കുരഭാവത്തിലും ഉണ്ടെന്നും പറയുന്നു. ഭാഷ്യകാരൻ ഇങ്ങനെ പറയുമ്പോൾ ഇനി വ്യാഖ്യാതാക്കൾ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാ പറയുന്നു? അവരുടെ കുറ്റമാണോ? ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗത്ത് അജ്ഞാന തത്വാ എന്ന് പറയുമ്പോ അവിടെ ഭാഷ്യകാരൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഭാഷ്യത്തില് അത് വേണ്ട, അത് പറയണ്ട. ഇവിടെ ഇപ്പൊ പറഞ്ഞതിന് എന്ത് സമാനം എന്നുള്ളത്, പറയാത്തടത്ത് എന്ത് സമാനം, പറഞ്ഞിടത്തല്ലേ സമാനം പറയണ്ട. പറയാത്തതിനെങ്ങനെ ഒരാൾക്ക് സമാനം പറയാൻ പറ്റുന്നു? സൗകര്യപൂർവ്വം വിസ്മരിച്ചു എന്ന് പറയാം. ആര്? വ്യാഖ്യാതാക്കള്. അല്ല, ഭാഷ്യകാരനെ കുറിച്ച് എന്തെന്നുള്ളതാണ്. വ്യാഖ്യാതാക്കളുടെ കാര്യം പോട്ടെ, വ്യാഖ്യാതാക്കള് വിസ്മരിച്ചതല്ല, വ്യാഖ്യാതാക്കൾ ഇവിടെ എന്ത് പറഞ്ഞു അതുപോലെ വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാതാക്കളുടെ ജോലി. അവരവരുടെ ജോലി ചെയ്യുന്നു. ഇനി മുമ്പ് പറഞ്ഞതിന് വിരോധമായുണ്ടെങ്കിൽ അത് പറയേണ്ട ഭാഷ്യകാരനല്ലേ? അല്ല, അത് പറയേണ്ട കാര്യമില്ല. ഇത് പറയാതിരുന്നാ പോരെ. താൻ മുമ്പ് ഒരു കാര്യം പറയുകയും അതിന് വിരുദ്ധമായി ഇവിടെ പറയുകയും ചെയ്യേണ്ട ആവശ്യമൊന്നും. അങ്ങനെ പരസ്പര വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കേണ്ട ദോഷി ജോലിയാണോ വ്യാഖ്യാതാക്കളുടെ? ഭാഷ്യകാരൻ ഇത് പറയാതിരിക്കല്ലേ വേണ്ടത്? അപ്പൊ ഞാൻ എങ്ങനെയും വ്യാഖ്യാനിക്കും, നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. അപ്പൊ അതങ്ങനെ വ്യാഖ്യാതാക്കളുടെ തലയിൽ എങ്ങനെ ചുറ്റും കുറ്റം ചുമത്താൻ പറ്റും? എങ്ങനെ അത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ? എന്റെ അഭിപ്രായത്തിന് എന്താ? ഞാൻ പറഞ്ഞു വിരോധം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം എന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന എന്തിനാ? എങ്ങനെ അവിദ്യയില്? ഇവിടെ പറയുന്നതനുസരിച്ച് അവിദ്യയില്, അവിദ്യ കർമ്മം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിദ്യയിലാണ്, അവിദ്യയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. ജീവന്റെ അന്ധകരണത്തിലാണ് വിദ്യയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. ആ വിദ്യ നശിക്കുന്നില്ല. ആ വിദ്യയിൽ എന്തുണ്ട്? കർമ്മം എന്ന് വെച്ചാൽ വാസന, കർമ്മ സംസ്കാരമുണ്ട്, അത് സുഷുപ്തിയിൽ നിലനിൽക്കുന്നു. അതാണ് ബീജം. അങ്കുരം എന്ന് പറയുന്ന ജാഗ്രത, ബീജാങ്കുര ഭാവത്തിൽ ഇതിങ്ങനെ തുടരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്താണ് ദുർവിവേക, വിവേക കാരണം ഇല്ലാത്തതുകൊണ്ട് ജലത്തിൽ നിന്ന് ബിന്ദുവിനെ തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ഇവിടെ വിവേക കാരണമുള്ളത് കൊണ്ട് ഇഹതു വിദ്യതെ വിവേക കാരണം കർമ്മച വിദ്യാച. കർമ്മവും അവിദ്യയും വിവേക കാരണം, വിവേകത്തിന് കാരണമാണ് എന്നുവെച്ചാൽ തിരിച്ചു വരുന്നതിന് കാരണമാണ്. ആ കാരണം ഉള്ളതുകൊണ്ട് തിരിച്ചു വരുന്നു എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാരണമില്ലെന്ന് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത് വിവേക കാരണം ഇല്ലെങ്കിലും തിരിച്ചു വരാൻ പറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. വിവേക കാരണ അഭാവം ഉള്ള സ്ഥലത്തും തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിലും തിരിച്ചു വരാമെന്നുള്ളതിന് ഉദാഹരണം പറയുന്നുണ്ട്. വിവേക കാരണം ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ വിവേകം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞു. അതാണ് ഹംസത്തിന്റെ ഉദാഹരണം പറഞ്ഞു. വിവേകാരണമില്ല, പക്ഷെ അത് വിവേചിക്കുന്നു. അപ്പോ ഈ അവിദ്യ ബീജം ഇല്ലാതെ പക്ഷത്തെ സ്വീകരിച്ചാലും തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്ന് എടുക്കാമല്ലോ. രണ്ടും കൂടെ എന്തിനാ പറയുന്നത്? ഒന്ന് യുക്തിയുക്തമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ അതല്ലേ പറയേണ്ടത്? പിന്നെ യുക്തി ഇല്ലാത്ത കാര്യമാണോ പറയേണ്ടത്? യുക്തിയുക്തമായി ചിന്തിച്ച് ഒന്ന് പറയുക, യുക്തിയില്ലാതെ വേറൊന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഏത് സ്വീകരിക്കും? അല്ല, അതിനെക്കാട്ടിലും പ്രബലം അനുഭവം എന്ന് വെച്ചിട്ടാണ്. അനുഭവം മാത്രമുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ പിന്നെ അനുഭവത്തിനോട് യോജിക്കാത്തതിനോ യുക്തിയുക്തോ എന്നങ്ങനെ പറയാൻ പറ്റും? ഏതല്ല അപ്പൊ അനുഭവത്തോട് യോജിക്കാത്തവർ എങ്ങനെ യുക്തിയാവും? കാണിക്കാൻ വേണ്ടിയാണ് രണ്ടും പറഞ്ഞു കൊടുത്തത്. അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഏത് പൂർവപക്ഷം ഒരു യുക്തി മാത്രം ഉപയോഗിച്ചാണ് ചോദ്യം ചോദിച്ചത്? പൂർവപക്ഷമായിട്ടല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, സിദ്ധാന്തമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. സയവായ ഉപാധി സ്വപ്രഭാതിയോർ ബീജാങ്കുര ന്യായനാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സിദ്ധാന്തമല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് സയവ ജീവ പ്രതിബുദ്ധി യുക്തം, അത് യുക്തിയുക്തമാണെന്നും അത് സിദ്ധാന്തമായി പറഞ്ഞുകൂടെ അവസാനിപ്പിച്ചിരിക്കുകയല്ലേ. പ്രകരണം അവസാനിപ്പിച്ചിരിക്കുന്നതല്ലേ സിദ്ധാന്തം. അതിങ്ങനെ പൂർവപക്ഷം പ്രകരണം അവസാനിപ്പിക്കുമ്പോൾ അതാണ് സിദ്ധാന്തം. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അതും വ്യക്തമായി പറഞ്ഞു സയവായ ഉപാധി എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ ഉപാധി തന്നെയാണ് എവിടെ സ്വപ്രഭാതയോ സ്വപ്രസുഷ്ടിയിലും പ്രബോധത്തിലും ബീജാങ്കുരം പോലെ അനുവർത്തിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കെന്തെങ്കിലും ഇഷ്ടമുണ്ട് അതനുസരിച്ച് വ്യാഖ്യാനിക്കണം. ഞങ്ങൾ ഇന്ന പക്ഷക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ശരിയാവും? വ്യാഖ്യാതാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. എങ്ങനെ ഭാഷ അതുപോലെ വ്യാഖ്യാനിച്ചു? ഭാഷത്തില് ബീജത്തെ സ്വീകരിച്ചാൽ ആ ബീജത്തെ നശിപ്പിക്കുന്ന പ്രക്രിയ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ സുഷുപ്തിയിൽ അവിദ്യാ ബീജത്തെ സ്വീകരിച്ചാൽ ആ അവിദ്യാ ബീജത്തെ നശിപ്പിക്കുന്ന പ്രക്രിയ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? ബീജത്തെ നശിപ്പിക്കുന്നത് അജ്ഞാനം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജ്ഞാനം കൊണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ളടത്ത് വിചാരം ചെയ്ത് മനസ്സിലാക്കണം എങ്ങനെയാണ് പ്രക്രിയ എന്നുള്ളത്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അത് ബീജമൊന്നും എന്ത് പേരിട്ട് പറഞ്ഞാലും അത് നശിക്കണമല്ലോ. അല്ല, അത് പിന്നെ വേറൊരു വിഷയമല്ലേ. ഇവിടെ ഇപ്പൊ പറയുന്നത് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് മുമ്പ് നമ്മൾ ധരിച്ചിരിക്കുന്നതുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഈ ചോദ്യം വരുന്നത്. ഏത് ചോദ്യം വന്നാലും ഈ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂ? ഭാഷ്യകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റൂ? പൂർവാപരമായി വിചാരം ചെയ്യണ്ടേ സാർ? പൂർവാപരമായി ഭാഷകാരൻ മുൻപെന്താ പറഞ്ഞത്, ഇപ്പൊ എന്താ പറഞ്ഞത്, ഏതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത്. ആ, അത് അങ്ങനെ വരുമ്പോ ഇതാണ് വരുന്നത്, മുമ്പ് പറഞ്ഞതൊക്കെ ഇതിനനുസരിച്ച് വ്യാഖ്യാനിക്കുമോ, ഇതനുസരിച്ച് മുമ്പ് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കണോ, രണ്ടും ആകാമല്ലോ. അല്ല, ഇതനുസരിച്ച് മുമ്പ് പറഞ്ഞത് വ്യാഖ്യാനിച്ചാൽ ഉത്തരമില്ലല്ലോ. ഇതനുസരിച്ച് ഇതിന് പ്രാധാന്യം കൊടുത്താൽ ഇതിന് ഉത്തരമില്ലല്ലോ. അജ്ഞാനത്തിലെ ഇതൊക്കെ മനുഷ്യനെ കുഴയ്ക്കാൻ ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാ പോരെ, ഒരിടത്ത് ഒന്ന് പറയുക, പിന്നെ വേറെടുത്ത് വേറൊന്ന് പറയുക. ഇത് വായിക്കുന്നവർ ആശയക്കുഴപ്പത്തിലാകുക. അപ്പൊ തകരാറ് ആരുടെ വശത്താണ്? പിന്നെ ഇത് എഴുതുന്ന ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണം. അങ്ങനെയും പറയും ഇങ്ങനെയും പറയും. പകലാണെന്നും പറയും രാത്രി എന്നും പറയും. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ അത് പകുതി അപ്പുറം രാത്രിയാണ് ഇപ്പൊ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇവിടെ പകലാണ്. ഇങ്ങനെയൊക്കെ പിന്നെ അവൻ ഇത് ബാക്കിയുള്ളവരുടെ ജോലിയാകുകയല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഭാഷ്യം എന്തിനാ എഴുതുന്നത്? ഭാഷ്യം എഴുതുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത്രയും വിശദമായിട്ട്, അതും ഒന്ന് രണ്ടും വരിയാണോ, ഒന്ന് രണ്ട് പേജാണോ, ഒന്നോ രണ്ടോ പുസ്തകമാണോ, ഇത്രയൊക്കെ എഴുതി വച്ചിട്ട് മനുഷ്യനെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിടത്ത് ഒന്ന് പറയുക, ഒരിടത്ത് വേറൊന്ന് പറയുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എവിടെയാ തകരാറ്? പക്ഷെ ഇതുവരെ ഭാഷ മാത്രം നോക്കിപ്പോയാൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. ഭാഷ മാത്രം വായിച്ചാൽ എവിടെയും വിരോധ ഇല്ല എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ഇപ്പൊ കണ്ടില്ലേ വിരോധം? ഇപ്പോ ഭാഷ്യം വായിച്ചു കഴിഞ്ഞാൽ വിരോധമല്ലെങ്കിൽ ഇപ്പൊ വിരോധം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളിതൊക്കെ ചോദിക്കുന്നത്? വിരോധം പോലെ തോന്നാം, അത് എങ്ങനെ മനസ്സിലാക്കണം നമുക്കറിയില്ല. നമുക്കറിയാൻ വയ്യാത്ത രീതിയിൽ ഭാഷ എഴുതിയതുകൊണ്ട് എന്താ ആർക്കാ പ്രയോജനം? നമുക്കറിയില്ല. പിന്നെ ഇത് ആർക്കാ പ്രയോജനം? ഇത് ഭാഷ എഴുതി വെച്ച് പക്ഷെ വായിച്ചാൽ നമുക്ക് അറിയത്തില്ല. പിന്നെ ഇത് ആർക്കുണ്ട? ഇതുകൊണ്ട് പ്രയോജനം ആർക്കാ? എഴുതിയാണ്. അതേ, ഇത് വായിക്കാത്തവർക്ക് ആർക്കാ പ്രയോജനം? വായിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവില്ല. ഭാഷ എഴുതിയിരിക്കുന്നു, വായിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാകത്തില്ല. പിന്നെ ആർക്കാ പ്രയോജനം? അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറയേണ്ടി വരും. അത് ഇപ്പൊ ശരിയല്ലാന്ന് തോന്നുന്നോണ്ടാണല്ലോ ചോദ്യം വരുന്നത്. അതിന് കുഴപ്പമില്ല, അങ്ങനെ അത് ശരിയാ. ഇവിടെ ഇപ്പൊ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു, വേറെ പറഞ്ഞിടത്ത് വേറെ പറഞ്ഞിരിക്കുന്നു. ഇതിനി അങ്ങനെ ആർക്കെങ്കിലും ഇതൊക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ച് ശരിയാക്കി.